ജരാശബ്ദമാണ്. സിദ്ധിച്ചത് ജരാശബ്ദത്തിന് രണ്ട് രൂപം വരും. എന്തുകൊണ്ടാണ് ജരായ ജരസന്നിധരസ്യം? എന്താണ് എന്റെ വൃത്തി? എന്താണ് ജരായ അജാതോ വിഭക്തോ? അജാതി വിഭക്തി പരമിരിക്കുന്നു. ജര ഔവന്നിരിക്കുമ്പോ ജരായ ജരസന്നിധരസ്യം വരാം. ജര എന്ന് പറയുന്നിട്ട് ആബന്ധമാണ്, അതുകൊണ്ട് ഈ സൂത്രം വരും ഓങ്ങാപഹ. അപ്പൊ ഇതിൽ രണ്ടിൽ ഏത് വരും എന്നങ്ങനെ തീരുമാനിക്കും? രണ്ടും വരും. ശരി, വികല്പമായിട്ട് വരുന്നു എന്നിരിക്കട്ടെ. ആദ്യം ജര അവന്നിരുന്നപ്പോ അങ്ങ് ആപഹ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ശി വരും. അത് ആദ്യം ജരസ് തന്നെ വരുമെന്നങ്ങനെ അറിയാം? വികല്പം എന്ന് വിചാരിച്ച് ആദ്യം വരണമെന്നുണ്ടോ? അത് തന്നെ, ഒരു സൂത്രം വികല്പമാണ് എന്നുള്ളത് കൊണ്ട് ആദ്യം വരണമെന്നുണ്ടോ? വരാത്ത പക്ഷത്തിൽ മറ്റേന്ന് വരാം. ആദ്യം ഏത് വരും എന്നുള്ളതാണ്. ഒന്ന് വരാത്ത പക്ഷത്തിൽ മറ്റൊന്നിന് വരാം, പക്ഷെ ആദ്യം ഏത് വരും എന്നറിയണ്ടേ? പിന്നെ അല്ലേ വിശേഷ വിധി കൊണ്ട് വരുമെന്ന് പറഞ്ഞാൽ അത് നിർജ്ജര ശബ്ദത്തിൽ വന്നില്ലേ? ജരായ ജരസന്നിധരസ്യം നിർജ്ജര ശബ്ദത്തിൽ വന്നില്ലേ? അപ്പൊ പിന്നെ സാമർഥ്യം എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്ത് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കണം, എന്നാലേ സാമർഥ്യം എന്ന് പറയാൻ പറ്റും. നിർജ്ജര ശബ്ദത്തിൽ വന്നല്ലോ, അത് തന്നെ. ആ നിർജ്ജര ശബ്ദത്തിൽ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ സാമർഥ്യം ക്ഷയിച്ചു പോകുമെന്ന് വെച്ചാൽ സാമർഥ്യം വരുന്ന എവിടെയാണ്? വേറെ ഒരു സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കാൻ കഴിയാതിരിക്കണം. വേറെടുത്ത് പ്രവർത്തിച്ചാൽ പിന്നെ അതിനെന്താ സാമർഥ്യം? അത് നിരവകാശം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? രണ്ടിൻ്റെയും നിമിത്തങ്ങളെല്ലാം ഒരുപോലെ വരണം, അതിൽ ഒന്നിന് കുറവായിരിക്കും. എന്നാലേ നിരവകാശം എന്ന് പറയാൻ പറ്റും. പിന്നെ വേറെടുത്ത് പ്രവർത്തിക്കാൻ കഴിയാതിരിക്കണം. ജരായിക്ക് നിർജ്ജര സ്ഥലത്ത് പ്രവർത്തിച്ചില്ലേ? നിരവകാശം, അതിന് പ്രവർത്തിക്കാൻ ഇടമില്ലെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? എങ്ങനെ മാറും? അപ്പോ അത് ആദ്യം പ്രവർത്തിക്കട്ടെ, മാറട്ടെ, എന്താ കുഴപ്പം? പ്രവർത്തിക്കണ്ട, വേറെ എവിടെയെങ്കിലും പ്രവർത്തിച്ചാൽ മതി. ഇവിടെ പ്രവർത്തിക്കണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരോപണം മതിയല്ലോ, സൂത്രങ്ങളൊന്നും വേണ്ടല്ലേ. സൂത്രം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അവങ്ങ് ആപ പ്രവർത്തിക്കുമോ അതോ ജരായ ജരസ് പ്രവർത്തിക്കുമോ? അങ്ങനെ അതാണ് ജരാ ശി. അവങ്ങ് ശി വന്നു. ശി വന്നു കഴിഞ്ഞാൽ വന്നതിന് ശേഷം ജരസ് വരാമെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും? രൂപം മാറുന്നതല്ല, ജരസ് വരുമെന്നല്ലേ പറയുന്നത്. ശി പരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജരസിന് വരാമെന്നാണ്. ജരാജരസന്യരസ്യ എന്താ പറഞ്ഞിരിക്കുന്നത്? അജാതോ വിഭക്തി. അജാതി വിഭക്തി പരത്തിലുണ്ടപ്പോ ജരസ് വരാം. ശരി, കിട്ടാൻ പാടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? രണ്ടു രൂപം കിട്ടണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഏതാ പരം? അങ്ങനെ എല്ലായിടത്തും ഇഷ്ടം എന്നുണ്ടെങ്കിൽ പിന്നെ പരമെന്ന് പറയേണ്ട കാര്യമില്ല. സൂത്രം എങ്ങനെ ഉണ്ടാക്കണം? വിപ്രതിഷേധ ഇഷ്ടം കാര്യം. പരമെന്ന് എന്തിനു പറഞ്ഞു? പരസൂത്രം ഏതാ? ആ പരസൂത്രം വരും. അതല്ലേ സിമ്പിളായ കാര്യമല്ലേ ഉള്ളൂ. ജരാ വന്നിരിക്കുമ്പോൾ പരസൂത്രം ഏതോ അത് വരും. പരം ഏതാണ്? ജരാചരസന്നിധി. മറിച്ചാണെങ്കിൽ ജരാ വന്നിരിക്കുമ്പോൾ അവങ്ങ ആപഹപ്രകാരം സി വന്നു കഴിഞ്ഞാൽ, ജരാ ഈന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ജരസിന് വരാൻ പറ്റത്തില്ല. സന്നിവാദ പരിഭാഷ വിരോധം വരും. കാരണം എന്തുകൊണ്ട്? ആ ബന്ധത്തെ ആശ്രയിച്ചിട്ടാണ് പരത്തിൽ സി വന്നത്. ഞാൻ സി ആ ബന്ധത്തെ നശിപ്പിക്കുന്നതിന് നിമിത്തമാകത്തില്ല. ജലസ് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം പോകത്തില്ലേ? ഇപ്പൊ സന്നിവാദ പരിഭാഷ വിരോധം വരും. അതായത് ആദ്യം അങ്ങ് സി വന്ന് പിന്നെ ജലസ് വരാൻ പറ്റത്തില്ല. അപ്പോ ആദ്യം എന്ത് ചെയ്യണം? പരസൂത്രം തന്നെ വരണം. ഇപ്പൊ പരസൂത്രം വരുമ്പോഴത്തേക്ക് ജരസ് വന്ന് ഒരു രൂപമായി എങ്ങനെ ജരസോ ഇനി പറയുന്ന വികല്പം അത് വരാത്ത പക്ഷത്തിൽ ഏത് വരും? ഏ സൂത്രം അങ്ങാപ്പ അവിടെ അറിഞ്ഞിരിക്കണം. പൂർവേത് പരവേദെന്ന്. പൂർവസൂത്രം ഏതാണ്, പരസൂത്രം ഏതാണെന്നുള്ള അറിഞ്ഞിരിക്കും. അപ്പൊ പരസൂത്രം അതെത്ര? ഏഴാം അധ്യായത്തില് മൂന്നാം ഭാഗം രണ്ടാം ഭാഗം. ഏഴ് രണ്ട് ഒങ്ങാപ്പഹ എന്ന് പറയുന്ന ഏഴ് ഒന്ന് പരം. അപ്പൊ അവിടേക്ക് എന്തുവരും? ജരാ ജരസൗ ജരേ ജരസഹ ജരാഹ ഹേ ഹേ ജരാ എന്നാണോ? ജരസൗ ജരേ ജരാഹ. ഓ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലേ. ജരസ ജരസ എന്നൊരു എന്നിടത്ത് ജരസ ജരസ് ടാന്നിരിക്കുന്നു. ഇവിടെ ആങ്ങി ചാപ്പഹ വരാം, പിന്നെ ഏത് വരാം? ഇതിൽ ആദ്യം ഏത് വരും? പരം ഏതാണോ അതാണോ? ഉറപ്പാണോ? പിന്നെ ആങ്ങി ചാപ്പഹ വന്നു കഴിഞ്ഞാൽ എന്ത് കുഴപ്പം വരും? ആങ്ങി ചാപ്പഹ വന്നു കഴിഞ്ഞാൽ ജരാക്ക് ഏ വരും. ഏ വന്നു കഴിഞ്ഞാൽ അയ്യാദിശം ജരസാദിശം വരാൻ പറ്റുമോ? ശരി, ഏകദേശ വികൃതം അനന്യവത്ത് പ്രകാരം. അപ്പൊ പരസൂത്രം ഏതാണ്? ആങ്ങിച്ചാവപ്രകാരം ആദ്യം പരസൂത്രം വന്നു. പരസൂത്രം വന്നിട്ട് എന്ത് ചെയ്തു? ജരായ ജരസന്നിധിരസ്യം പ്രകാരം ജരസൂരു വരൂ. അങ്ങനെ വരും. ആങ്ങിച്ചാപ്പഹ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരത്തില് ആന്നിരിക്കോ? ജരസ് എന്നുള്ളിടത്ത് അപ്പൊ ജരസിന്റെ ജരസ് എന്നിരിക്കുന്നിടത്ത് പരസൂത്രമായി ആദ്യം ഏത് പ്രവർത്തിക്കും? ആങ്ങിച്ചാപ്പ പ്രവർത്തിക്കും. പ്രവർത്തിച്ചിട്ട് എന്തുവരും? ജര ആന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജരസ് വരൂ. സന്നിവാദ പരിഭാഷ വരത്തില്ലേ? അജാതിവിഭക്തി പരമരിക്കുമ്പോഴല്ലേ ജരാക്ക് ജരസ് വരുന്നു. അപ്പോ ആ ആങ്ങിച്ചാപ്പ എന്താ പറയുന്നത്? ആങ്ങി നിമിത്തമാക്കിയാണ്. അങ്ങനെ നിമിത്തമാക്കി ഏത്തും വന്നു. ഇനി ആ ആങ്ങ് ഇതിനെ നശിപ്പിക്കാൻ കൂട്ടിയെങ്കിലോ അത് നിമിത്തം ഏതിനെ നിമിത്തമാക്കിയാണോ ഒരു കാര്യം വന്നത് അത് അതിനെ നശിപ്പിക്കാൻ ആ നിമിത്തം വീണ്ടും നിമിത്തമാകാൻ പാടില്ല. ജലസ് വരുന്നതിന് ആകാരം നിമിത്തമാകത്തില്ലേ? പാപന്ധം പോകത്തില്ലേ? അത് തന്നെ അജാതി വിഭക്തി എന്ന് പറഞ്ഞില്ലേ, പരത്തിൽ അജാതി വിഭക്തി വേണ്ടേ? അത് നിമിത്തമായല്ലേ ജലസ് വരത്തുള്ളൂ. പരത്തിൽ അജാതി വിഭക്തി ഇരിക്കുമ്പോൾ അത് നിമിത്തമായാലേ ജലസ് വരത്തുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ആ അതിനെ നിമിത്തമാക്കിയാണ് ഏത് വന്നത്? ഏ വന്നത്. ജലസ് വന്നു കഴിഞ്ഞാൽ ഏ പോകത്തില്ലേ? ആ ശരി, ഇനി ജലസ് ആദ്യം പ്രവർത്തിക്കാൻ പറ്റുമോ? പരമല്ലേ ആദ്യം വരാൻ പറ്റുമോ? പരം ആദ്യം പ്രവർത്തിക്കണ്ടേ? നേരത്തെ അത് ആദ്യം പ്രവർത്തിച്ചത് അവിടെ ആദ്യം ഒന്ന് ജലസ് എന്തുകൊണ്ട് പ്രവർത്തിച്ചു? പരമായതുകൊണ്ട്. ഇവിടെ ഇപ്പം ജലസ് പരമാണ്. ഔങ്ങാപഹ അല്ല ആങ്ങിച്ചാപഹ ജരായ ജലസന്നി ജലസ് പരം ഏതാണോ? അപ്പൊ അതല്ലേ ആദ്യം വരാൻ പറ്റും. വരാൻ പറ്റത്തില്ല. നിയമം അനുസരിച്ചല്ലേ പറ്റൂ. നിയമം ഉണ്ടാക്കി വയ്ക്കുകയും അതനുസരിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ നിയമം എന്തിനാ? അപ്പൊ അതിന് പറയുന്ന എന്താണ്? പര നിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലിയ പരിഭാഷയാണ്. പരം നിത്യം അന്തരംഗം അപവാദങ്ങൾ ഓരോന്നിനും ഉത്തരോത്തരത്തിന് ബലം കൂടുതലാണ്. ഇവിടെ ആങ്ങിച്ചാപഹ എന്നുള്ളിടത്ത് പരവും വരും നിത്യവും വരും. അതിലേത് പ്രവർത്തിക്കും? നിത്യം പ്രവർത്തിക്കും. പരവും നിത്യവും വന്നാൽ നിത്യം പ്രവർത്തിക്കും. ഇവിടെ ആങ്ങിച്ചാപഹ എന്ന് പറയുന്ന പരവും ജരായ ജരസന്നിധരസ്യം എന്ന് പറയുന്ന നിത്യവുമാണ്. പരനിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലീയ. ഉത്തരോത്തരത്തിനാണ് ബലം എന്ന് വെച്ചാൽ അവസാനമുള്ളതിനാണ് ബലം. അതായത് ഇവിടെ രണ്ട് സൂത്രം വരുന്നു. ഏതൊക്കെയാണ്? ആങ്ങിച്ചാപഹ, പിന്നെ ജരായാഹ ജരസ് അനുദരസ്. ഇതില് പരമായിരിക്കുന്ന ആങ്ങിച്ചാപഹ, നിത്യമായിരിക്കുന്നത് ജരായ ജരസ് അനുദരസ്. അപ്പൊ നിത്യം വരും. അത് ഞാൻ പറയാൻ തുടങ്ങിയില്ലേ? അതാ പറയാൻ പോകുന്നത്. നിത്യം എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് പറയാതിരിക്കുമോ? ഒരു സാവകാശം തരണമല്ലോ. നിത്യം ആണ് ജരായ ജലസന്നിധരസ്യം. നിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എഴുതിയിട്ടുണ്ട്, കൃതാകൃത പ്രസംഗി യോ വിധി സന്നിത്യ. കൃതാകൃത പ്രസംഗി കൃതാകൃത പ്രസംഗി യോ വിധി യോവലയോ കൃതാകൃത പ്രസംഗി വിധി സന്നിത്യ സാല സ പുല്ലിംഗ ശബ്ദമാണ് വിധി. കൃതാകൃത പ്രസംഗി യോ വിധി സന്നിത്യ. പ്രസംഗി പുല്ലിംഗ ശബ്ദം. പ്രസംഗി നകാരാന്തമാണ്. പ്രസംഗി ആ പ്രസംഗിനവും പ്രസംഗിന. യോ വിധി എന്ന് പറയുന്നതിന് വിശേഷമോ? ഒരു വിധി കൃതപ്രസംഗിയും അകൃതപ്രസംഗിയുമാണെങ്കിൽ നമ്മൾ കൃതപ്രസംഗിയും അകൃതപ്രസംഗിയുമാണെങ്കിൽ അത് നിത്യമാണ്, അധിക പ്രസംഗിയല്ല, അത് നമുക്ക് പരിചയമുള്ളതാണ്. ഇതല്ല, കൃതപ്രസംഗിയും അകൃതപ്രസംഗിയുമാണെങ്കിൽ ആ വിധി നിത്യമാണ്. എന്നുവെച്ചാൽ രണ്ട് വിധികൾ വരുമ്പോൾ അതിൽ ഏതാണ് നിത്യവിധിയെന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൽ ഒരു വിധി കൃതപ്രസംഗിയും അകൃതപ്രസംഗിയും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വിധി കൃതമായാലും മറ്റതിന് പ്രസംഗം ഉണ്ടായിരിക്കണം. ഒരു വിധി കൃതമായാലും മറ്റതിന് പ്രസംഗം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു വിധി അകൃതമായാലും മറ്റേതിന് പ്രസംഗം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ രണ്ട് വിധികളുള്ളതിൽ ഒന്ന് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും മറ്റേതിന് പ്രവർത്തിക്കാൻ പറ്റണം. അപ്പം അത് നിത്യമായി. രണ്ട് വിധികളുള്ളിടത്ത് ഒരു വിധി പ്രവർത്തിച്ചാലും പ്രവർത്തിക്കാതിരുന്നാലും മറ്റേ വിധിക്ക് പ്രവർത്തിക്കാൻ പറ്റണം. പ്രവർത്തിച്ചാലും പ്രവർത്തിക്കാൻ കഴിയണം, പ്രവർത്തിച്ചില്ലെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ എന്ത് വരും? രണ്ടിലൊന്ന് നിത്യമാവും. അപ്പോൾ അതിനെ അത് പ്രവർത്തിക്കും. അതായത് ഇതെവിടെ വരുന്നത്? പരവും നിത്യവും വരുന്നു. അപ്പം ഏത് പ്രവർത്തിക്കുമെന്ന് നോക്കും. നിത്യം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? പര നിത്യ അന്തരംഗ അപവാദാനം ഉത്തരോത്തരം വലിയ. പരത്തെ അപേക്ഷിച്ച് ബലം കൂടുതൽ ഏതിനായിരിക്കും? ഉത്തരോത്തരം എന്ന് വെച്ചാൽ ശേഷം വരുന്ന ഇതൊക്കെ മീമാംസയുടെ ന്യായങ്ങളാണ്, പൂർവമീമാംസയുടെ. അപ്പൊ പരത്തെ അപേക്ഷിച്ച് നിത്യത്തിനാണ് ബലം. നിത്യത്തെ കണ്ടുപിടിക്കുന്ന നോക്കണം. കൃതാകൃത പ്രസംഗിയോ വിധി സന്നിധി. അന്യവിധി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും മറ്റേ വിധിക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിത്യമായി. അപ്പൊ ഇവിടെ നോക്കുക, ആങ്ങിച്ചാപ ജരായജര സന്നിധരസ്യം. അപ്പോ ആങ്ങിച്ചാപ പരമാണല്ലോ. പരമായ വിധി പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ജരായജര സന്നിധരസ്യം പ്രവർത്തിച്ചാൽ മതി. അല്പം വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വന്നാൽ ചെയ്യാൻ കുഴപ്പമില്ല. ഇത്ര കർശനമായിട്ട് കയറി പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. അന്യവിധി അവിടെ പ്രവർത്തിച്ചാലും ജരായജര സന്നിധരസ്യം പ്രവർത്തിക്കും. ഇനി പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തിക്കും. ഇപ്പൊ പ്രവർത്തിക്കാതിരിക്കുന്ന ഭാഗം ആദ്യം നോക്കാം. ഏതാണ് ഇവിടെ? ജരാട്ടാന്നിരിക്കുന്നു. അപ്പൊ അവിടെ ആങ്ങിച്ചാപ പ്രവർത്തിക്കുന്നില്ല. ജരായ ജരസാദേശം വരുന്നതിന് വല്ല തടസ്സമുണ്ടോ? നിമിത്തങ്ങളെല്ലാം ഉണ്ട്. ജരാവുണ്ട്, അതിന് ജരസ് വരും. പരത്തിൽ അജാതിവിഭക്തി ഇരിക്കണം, അപ്പൊ പ്രവർത്തിക്കാം, ഒരു തടസ്സമുണ്ട്. ഇനി ആങ്ങിച്ചാപ പ്രവർത്തിച്ചെന്നിരിക്കട്ടെ, എന്ത് ചെയ്യുന്നു? ആങ്ങിച്ചാപ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചാൽ എന്തുവരും? ജരേ ആന്നിരിക്കും. ഏകദേശ കൂടുതാനന്യവ ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും. കർശനമായ നിലപാടുകളൊന്നുമില്ല. ഏകദേശം ഇവിടുന്ന് അനന്യവത്ത് മാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജരസ് പ്രവർത്തിക്കാം. അപ്പൊ നിത്യവിധി ഏതായി? ജരായ ആങ്ങിച്ചാപ പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ജരായ ജരസന്യദരസ്യം എന്നുള്ളതിന് പ്രവർത്തിക്കാം. ഇത് ഈ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് ഓരോരോ നിയമങ്ങൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ഓരോ സ്ഥലത്ത് ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇങ്ങനെയൊക്കെ സൂത്രങ്ങൾ പ്രവർത്തിക്കും എന്ന് വെച്ചാൽ പരസൂത്രമല്ലേ, എന്തുകൊണ്ടത് പ്രവർത്തിച്ചില്ല എന്നൊന്നും കയറി ചോദിക്കരുത്. ചോദിച്ചാൽ പ്രശ്നമാവും. അപ്പോൾ പിന്നെ നോക്കേണ്ടി, അത് പരം ആണ് പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ പരമായിരിക്കുന്ന ഏതാണ്? പക്ഷേ നിത്യമായി ഏത്? ജരാചര സന്നിധരസ്യം. പിന്നെ അത് പ്രവർത്തിച്ചേ പറ്റും. ഇനി ചതുർത്ഥിയിൽ എങ്ങനെയാണ്? ജര ങ്ങേന്നിരിക്കുന്നു. ഇവിടെ നോക്കുക, ജര ങ്ങേന്നിരിക്കുമ്പോൾ ഇവിടെയും പ്രാപ്തമാകുന്ന രണ്ട് സൂത്രം, ഒന്ന് യാടാപഹ, മറ്റൊന്ന് ജരായഹ ജരസന്യദരസ്യം. പരം ഏതാണ്? യാടാപഹ ജരായഹ ജരസന്യദരസ്യം ഒന്നാം പാദത്തിലല്ലേ, യാടാപഹ രണ്ടാം പാദത്തിലല്ലേ, മൂന്നില്, ആ മൂന്ന്, മൂന്നെങ്കിൽ മൂന്ന്, എന്തായാലും പരമാണല്ലോ. ഇവിടെയും പരമായ യാടാപഹ പ്രവർത്തിക്കേണ്ടതാണ്. വിപ്രേഷയതെ അതും നോക്കണം, വിപ്രേഷയത് നോക്കണം. ഈ ജരാശബ്ദത്തിന് വേറെ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമോ? ഉണ്ടല്ലോ, ജരാവുന്നിരുന്നപ്പോൾ ജരസിന് പ്രവർത്തിക്കാൻ പറ്റി, അങ്ങനെ പ്രവർത്തിക്കാം. പിന്നെ ഇത് യാടാപഹ അതിനവിടെ പ്രവർത്തിക്കാം, സപ്തമിയിലൊക്കെ പ്രവർത്തിച്ചോളി. അല്ലെങ്കിൽ സീതാശബ്ദത്തിൽ പ്രവർത്തിക്കില്ലേ? സീതാശബ്ദത്തിൽ, സീതാശബ്ദത്തിൽ പ്രവർത്തിക്കത്തില്ലേ യാട്ടപഹ? ഏ രമാശബ്ദോ? രമാശബ്ദത്തിൽ പ്രവർത്തിക്കുമോ യാട്ടപഹ? ആ, അപ്പൊ അതിന് പ്രവർത്തിക്കാൻ വേറെ സ്ഥലം കിട്ടി. അപ്പോ വിപ്രേക്ഷയിലെ പരം കാര്യം പരമായിട്ട് ഏത് വരും? അപ്പൊ പരവും വന്ന് ജരായ ജരസന്യദരസ്യവും വന്നു. അപ്പൊ ഇതിലിനി ഏത് പ്രവർത്തിക്കും നോക്കുന്നതിന് പറയും, ഇതില് നമുക്കിപ്പം ഏതാ പ്രവർത്തിക്കേണ്ടത്? ജരായ ജരസന്യദരസ്യം പ്രവർത്തിച്ചേ പറ്റും, രൂപം അതാണോ? പക്ഷെ അതിന് നിയമം കൂടെ വേണം, വെറുതെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യും? അവിടെ ജരായ ജരസന്യദരസ്യം തന്നെ പ്രവർത്തിക്കും. കാരണം മറ്റേ സൂത്രം പ്രവർത്തിച്ച് ജരായ ജരസന്നിധിരസ്യം പ്രവർത്തിക്കുന്നതിനുള്ള നിമിത്തങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയാ പിന്നെ ഇതിന് വികല്പമായി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ജരായത്തന്നെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രവർത്തിക്കാൻ പറ്റും. ജരായ ജരസന്നിധിരസ്യം ശരിയാണ്, അത് വികല്പമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കാത്ത പക്ഷത്തിൽ മറ്റു പ്രവർത്തിക്കാം. പക്ഷെ മറ്റത് ആദ്യം കയറി പ്രവർത്തിച്ചിട്ട് ജരയെ നശിപ്പിച്ചാൽ പിന്നെ അത് പ്രവർത്തിക്കുമോ? പിന്നെ വികല്പം എന്ന് പറയുന്നതുകൊണ്ട് കാര്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ആദ്യം ജരാ തന്നെ പ്രവർത്തിച്ചേ പറ്റൂ. ഇവിടെ ജര പ്രവർത്തിക്കുന്ന എന്താണ്? ഈ രണ്ട് സൂത്രങ്ങൾ നോക്കണം. ജരായഹ ജരസന്നിധിരസ്യം, പിന്നെ ഏതാണ്? യാട്ടപഹ. അതിൽ ജരായഹ ജരസന്നിധിരസ്യം എന്ന് പറയുന്ന അന്തരംഗമാണ്, യാട്ടപഹ എന്ന് പറയുന്നത് ബഹിരംഗം. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? പരനിത്യ അന്തരംഗ അപവാദാനാം ഉത്തരോത്തരം ബലിയഹ. പരവും അന്തരംഗവും വരുമ്പം ബലം ഏതിനായിരിക്കും? അന്തരംഗത്തിന്, അന്തരംഗസൂത്രം. അന്തരംഗസൂത്രം ഇവിടെ ഏതാണ്? ജരായഹ ജരസ് അന്ത്യദർശ. ഒന്ന് അന്തരംഗമായി കഴിഞ്ഞാൽ മറ്റത് സ്വാഭാവികമായിട്ടും എന്താവും? അതിനെ ബഹിരംഗം എന്ന് പറയും. അല്ലെങ്കിൽ ആദ്യത്തിൻ്റെ കാര്യം വിട്ട്, അതൊക്കെ പോയി. ഞങ്ങൾ പറഞ്ഞ കാര്യം പിന്നെ ആലോചിക്കാറില്ല, പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇത് പറയുമ്പം പഴയ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും പോകും ഇതും പോകും. അത് പറയാൻ പോവല്ലേ, തോക്കിന്റെ അകത്ത് കയറി വെടിവെച്ച പറയാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ പറയും? ക്ഷമ വേണ്ടേ? വേഗവോളം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആറോളം ഇരുന്നൂടെ, കുറച്ചൊരു ക്ഷമ വേണം. ഞാനതാ പറയാൻ വരുന്നത്, അത് പറയാൻ ഞാൻ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോക്കളയോ? ഇത്രയും പറഞ്ഞിട്ട് അന്തരംഗം എന്ന് പറഞ്ഞിട്ട് എനിക്കിത് ഓർത്ത് പറയാൻ കൂടെ സമയം തരണ്ടേ? വയസ്സായി അതുകൂടെ ഓർക്കണോ? പൊട്ടപ്പെടാന്നെങ്കിൽ വരത്തില്ല. എനിക്ക് ഓർത്ത് പറയണേ എന്താണ് സംഗതി ഇവിടെ നടന്നെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? യാട്ടപഹ എന്ന് പറയുന്ന സൂത്രം വരുന്നു, പിന്നെ ജരായഹ ജരസന്നിധരസ്യം എന്ന് പറയുന്നു വരുന്നു. അല്ല ജരായഹ ജരസന്നിധിരസ്യ എന്ന് പറയുന്നത് അന്തരംഗമാണ്, അതുകൊണ്ട് അത് ആദ്യം പ്രവർത്തിക്കും. അപ്പൊ ഇവിടെ നിയമം പറഞ്ഞെന്താണ്? പര നിത്യ അന്തരംഗ അപവാദാനം ഉത്തരോത്തരം പരിഹ. ഇവിടെ രണ്ട് സൂത്രങ്ങൾ വന്നു, ഒന്ന് പരസൂത്രം, ഒന്ന് അന്തരംഗ സൂത്രം. പരസൂത്രം ഏതാണ്? യാടാപഹ മാർക്ക് പോലും. അന്തരംഗം ഏതാണ്? അപ്പോ ഇനി ചിന്തിക്കണം, ഇതെങ്ങനെ അന്തരംഗമാകുന്നത് എന്ന് പറയാം. പറയും അല്പാപേക്ഷം അന്തരംഗം, അല്പാപേക്ഷം അന്തരംഗം. ഒരു സൂത്രം പ്രവർത്തിക്കുമ്പം അല്പമായ നിമിത്തങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ അത് അന്തരംഗമാണ്. ഇപ്പൊ ജരായഹ ജരസ് അന്യദരസ്യ എന്ന് പറയുന്ന സൂത്രം എന്തിനെ ആശ്രയിക്കുന്നുള്ള നമുക്ക് തൽക്കാലം എന്റെ വൃത്തിയിൽ നോക്കിയാൽ മതി. വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? അജാതു വിഭക്തു. ഒരു നിമിത്തത്തെ ആശ്രയിക്കുന്നുള്ളു, പരത്തിൽ അജാതി വിഭക്തി ആയിരിക്കണം. അപ്പൊ അതെന്തായി? അത് ആപേക്ഷികമാണ്. അന്തരംഗം ബഹിരംഗം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. പിന്നെ യാടാപഹ എന്താ പറയുന്ന വൃത്തിയിൽ? ആപോ ആപഹ എന്ന് വെച്ചാൽ ആപഹ പരസ്യ. ഒരു നിമിത്തം എന്താ? ഇത് ആബന്ധമായിരിക്കണം. പിന്നെ എന്ത് പറയുന്നു? ഗിത്തഹ പരത്തിൽ ഗിത്ത് പ്രത്യേകം ഇരിക്കണം, ഗിത്തായ വിഭക്തി ഇരിക്കണം, ഗിത്തായ സുപ്പിരിക്കണം. അപ്പൊ അവിടെ നിമിത്തങ്ങൾ കൂടിയില്ലേ? പൂർവം ആബന്ധമായിരിക്കണം, പരത്തിൽ ഗിത്തായ സുപ്പിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടായില്ലേ? അവിടെ എന്താണ്? അജാതി വിഭക്തി ഒന്നല്ലേ ഉള്ളൂ. പന്തരംഗം ഏതായി? ജരായഹ ജരസത്യദ്രസ്യം. അന്തരംഗം രണ്ടെണ്ണം വരുമ്പോഴാണ് ഈ അന്തരംഗ ബഹിരംഗം വരുന്നത്. ഒന്നിനെ അന്തരംഗമായി തീരുമാനിച്ചാൽ മറ്റതെന്ത് വരും? അതുകൊണ്ട് ഇതുപോലെ തന്നെ ഒരു പരിഭാഷയോടെ പറയും, അസിദ്ധം ബഹിരംഗം അന്തരംഗേ. അസിദ്ധം ബഹിരംഗം അന്തരംഗേ. ഇതും മീമാംസയുടെ നിയമമാണ്. അന്തരംഗമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബഹിരംഗമായ കാര്യങ്ങൾ അസിദ്ധം പോലെയാണ്. അസിദ്ധം എന്ന് വെച്ചാൽ അസിദ്ധം പോലെ, അതില്ലാത്ത പോലെ കണക്കായിക്കൊള്ളു, അതിനെ പരിഗണിക്കണ്ട. അന്തരംഗം ഏതോ അതങ്ങ് ചെയ്യുക. ഇവിടെ അന്തരംഗമായ ഏത് വരും? ജരായഹ ജരസ് അന്യദരസ്യം വരും. അപ്പൊ അതത്രേ അറിഞ്ഞിരിക്കുന്നു. പരനിത്യ അന്തരംഗ അപവാദാനം ഉത്തരോത്തരം ബലിയ. ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെല്ലാത്തിനും ഇവിടെ ഉദാഹരണമുണ്ട്. അപവാദം നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പരം നിത്യം അന്തരംഗം, മൂന്നിനിപ്പോ ഇവിടെ ഉദാഹരണം കിട്ടി. പ്രഥമാദിവേനത്തിൽ പരം പ്രവർത്തിച്ചു, തൃതീയ ഏകവേനത്തിൽ നിത്യം പ്രവർത്തിച്ചു, ചതുർത്ഥി ഏകവേനത്തിൽ അന്തരംഗം പ്രവർത്തിച്ചു, സപ്തമി ഏകവേനത്തിൽ നിത്യവും അന്തരംഗവും രണ്ടും പ്രവർത്തിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അല്പാപേക്ഷം ആണ് അന്തരംഗം, ഇത് പല സ്ഥലത്തും ഇതിൻ്റെ ആവശ്യം വരും. ബഹു അപേക്ഷമാണ് ബഹിരംഗം. പിന്നെ അവിടെ ഒരു നിയമം എന്ന് വെച്ചാൽ പരത്തെ അപേക്ഷിച്ച് അന്തരംഗത്തിനാണ് പ്രവർത്തിക്കാൻ അവകാശം ബലമുള്ളത്. മറ്റൊന്നെന്താണ്? അന്തരംഗം പ്രവർത്തിക്കുമ്പോൾ ബഹിരംഗം എന്താവും? അസിദ്ധമാവും. അസിദ്ധം ബഹിരംഗം അന്തരംഗേ. ഇതൊക്കെ വ്യാകരണ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്ന പൊതുവായ നിയമങ്ങൾ, അതിനുവേണ്ടി പറഞ്ഞെന്നുള്ളേ. അല്ലാതെ നമ്മൾ പരം പ്രവർത്തിക്കണേ എന്തുകൊണ്ട് പരം പ്രവർത്തിച്ചു എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ വേറെ എന്തെങ്കിലും നിയമം കാണും. അത് കഴിഞ്ഞല്ലോ, ജര കഴിഞ്ഞു. അടുത്തു വരുന്ന ഏതാണ്? എന്റെ രൂപം ശ്രദ്ധിച്ചാണല്ലോ. പക്ഷേ രമാവത് ഗോപാഹ, നേരത്തെ വന്നു ഗോപശബ്ദം. സപ്തമിയിൽ രണ്ടു പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജരാശബ്ദത്തിന്റെ സപ്തമിയിലെ രൂപം ജരസി ജരായാം. അവിടെ ആദ്യം എന്തായാലും ഇത് ഇത് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജരസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വരുന്ന സൂത്രം ഏതൊക്കെയാണ്? നേരാം നദ്യാം നീഭ്യ ജരായ ജരസ് യാടപഹ. അപ്പോ അതില് ഇപ്പോ യാടാപഹ എന്ന് പറയുന്നത് പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ല എങ്കിലും ഏതിനു പ്രവർത്തിക്കാം ജര. അപ്പോ അതന്നെ ഇവിടെ യാടാപഹയും വരുന്നു, പിന്നെ ഏതാ വരുന്നത്? ഏരാം നദ്യ നീഭ്യ വരുന്നു, പിന്നെ ഏത് വരുന്നു? ജരായ ജരസന്നിധരസ്യ മൂന്നെണ്ണം വരും. അപ്പോ നിത്യത്തിന് ഉദാഹരണം എന്താ പറഞ്ഞത്? പ്രവർത്തിച്ചില്ലെങ്കിലും ഏതിന് പ്രവർത്തിക്കാം? നിത്യത്തിന് പ്രവർത്തിക്കാം. അപ്പോ നേരാം നദ്യാം നീഭ്യ എന്ന് പറയുന്നത് നിമിത്തം എന്താണ്? ആ ബന്ധത്തിന്റെ പരത്തിലിരിക്കുന്ന നീക്ക് ആം വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആദ്യം നോക്കുന്നത് യാടാപഹ വരുമെന്നാണ്. പരത്തിൽ സപ്തമി ഇരിക്കുകയാണ്. അപ്പോ യാടാപഹ ഇപ്പൊ പറഞ്ഞു എന്താണ്? യാടാപഹയും ജരായ ജരസന്നിധരസും വന്നു കഴിഞ്ഞപ്പോ അവിടെ പറഞ്ഞു എന്താണ്? രണ്ടും പ്രാപ്തമാകുമ്പോൾ ജരായ ജരസന്നിധരസ്യം വരുന്നത് എന്തുകൊണ്ട്? അന്തരംഗമായതുകൊണ്ട്. അപ്പൊ അത് അന്തരംഗമായോണ്ട് വരും. പിന്നെ നേരാം നദ്യാം നീഭ്യയും ജരായ ജരസന്നിധരസ്യം അവിടെ എന്തുവരും? നിത്യമായതുകൊണ്ട് ജരായ ജരസന്നിധരസ്യം വരും. അപ്പൊ നിത്യം അന്തരംഗവും രണ്ടും ഉദാഹരണമായി. അടുത്ത് ഗോപാശബ്ദം ഗാം പാതീതി ഗോപ. ഇതുപോലെ ഒരു ശബ്ദം മുമ്പ് പഠിച്ചതാണ് വിശ്വപാസൂൽ. എങ്ങനെ ഇരുന്നു അവിടെ വിശ്വപായത്? ഋത്വ വിസർഗം സൂൽ ഉപയോഗിക്കുന്നതിന് എന്തുകൊണ്ടാണ്? കിബന്ധമായോണ്ടാണ് സൂൽ ഉപയോഗിക്കുക. എന്താ ആണെങ്കിലേ ലോപിക്കത്തുള്ളൂ? ഭംഗി അഭ്യുദീർഘാസുസ്യവൃത്തമല്ല എന്നുള്ള പ്രകാരം രമാശബ്ദത്തിൽ സുലോപിച്ചോ? രമാ. അതുപോലെ ഇവിടെ എന്തുകൊണ്ട് ലോപിച്ചല്ലെന്നാ ചോദിച്ചു? ആബന്ധമല്ല, ഇത് ധാതുവിന്റെയാണ്. പാ ഗോ പാ ധാതുവിന്റെയാണ്. പാ രക്ഷണേ ധാതുവാണ്. ഗാം പാതി ഗാം പാതി ഇത് സ്ത്രീയാണ്. പശുവിനെ പരിപാലിക്കുന്ന സ്ത്രീ സ്ത്രീലിംഗ ശബ്ദമാണ്. വിശ്വപ എന്ന് പറയുന്ന എന്ത് ശബ്ദമാണ്? അവിടെ വിഗ്രഹം അങ്ങനെ തന്നെ. എന്താണ് വിശ്വം പാതീരി? വിശ്വപ എന്ന് പറയുന്ന അവിടെ ബ്രഹ്മാവ്, അത് പുരുഷനാണ്. ഇവിടെ ഗാം പാതി എന്ന് പറയുന്ന പശുവിനെ പുരുഷനും സ്ത്രീക്കും സംരക്ഷിക്കാണ്. അപ്പോ ഗോപ എന്ന് പറയുന്നത് ഗോപ സ്ത്രീയാണ്. അതാണ് ഇനി ഗോപി ശബ്ദം വരും. ഈ ബന്ധം അത് വേറെയാണ്. അത് ഈകാരാന്തത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് ഗോപി ശബ്ദം. അതിന്റെ അർത്ഥം എന്താണ്? പശുവിനെ പാലിക്കുന്നവൾ എന്ന് തന്നെയാണ് ഗോപി. എന്നുവെച്ചാൽ അത് ഗോപന്റെ സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. ഗോപന്റെ സ്ത്രീ അത് ഗോപി. ഗോപിക്കാ വരും. അത് ഏതുപോലെ വരും? രമാശബ്ദം പോലെ. ഗോപിക്കാ ഇവിടെ അതല്ല ശബ്ദം. ഗോപാ ഗാം പാതീതി ഗോപാ. അപ്പോൾ ഇത് ധാതുവിന്റെ ആകാരമാണ്. അതുകൊണ്ട് സൂലോപിക്കത്തില്ല. ഗോപാ എന്ന് വരും. പക്ഷേ ഇത് കിബന്ധമാണ്. വിശ്വപാ ശബ്ദം പോലെ തന്നെ കിബന്ധമാണ്. കിബന്ധമായോണ്ട് എന്തുവരും? ധാതുത്വം വരും. ധാതുത്വം വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. അതോ ധാതുഹോ പ്രകാരം എന്ത് സംഭവിക്കും? എവിടം മുതല്? ദ്വിത്യാഭുവനം മുതല്. അപ്പൊ അതുവരെയുള്ള രൂപം എങ്ങനെ നോക്കണം? ഗോപാഹ ഗോപാ ഔവന്നിരിക്കുമ്പോ വൃദ്ധി വരും. പ്രഥമയോ പൂർവസ്വർണ്ണം എന്തുകൊണ്ട് വരുന്നില്ല? നാദിജി ഗോപാ ജസ് എന്നിരിക്കുന്നിടത്ത് അഗസ്തവണ്ണി ദീർഘ ഗോപാഹ ഗോ പൗ ഗോപാഹ ഹേ ഹേ ഗോപാഹ സുലോഭിക്കുമോ? ഇല്ല, സുലോഭിക്കുന്നില്ല. സീതാ ശബ്ദത്തിന് എന്താ ഏത് സൂത്രം പ്രവർത്തിച്ചത്? എങ്ങ് വരും? അതുകൂടെ വരുമോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? ഇത് ഋസുവാണോ? ഗോപ എന്ന് പറയുന്ന ഋസുവാണോ? ആബന്ധമല്ല, ആബന്ധമല്ലാത്തതുകൊണ്ട് ഏറ്റവും വരുന്നില്ല. ഹേ സീതേ എന്ന് വന്ന പോലെ ഹേ ഗോപേ എന്ന് വരുന്നില്ല. ആബന്ധമാണെങ്കിലേ വരുന്നു. ഹേ ഗോപ, ഹേ ഗോപൗ, ഹേ ഗോപാഹ. ഗോപ അമ്മന്നിരിക്കുമ്പോ ഗോപാം, ഗോപൗ, ഗോപാ ശസ് എന്നിരിക്കുമ്പോ ലോപിച്ചു ഗോപഹ. ബാക്കി രൂപങ്ങളെല്ലാം നമുക്കറിയാം എങ്ങനെയാണ്. അടുത്ത് തൃതിയില് ഗോപ ഏ സൂത്രം വന്നു? ആകാരം ലഭിച്ചു ഗോപ. ഇപ്പോ ഗോപാഭ്യാം, ഗോപാഭി ചതുർത്ഥി ഗോപേ, ഗോപാഭ്യാം, ഗോപാഭ്യ പഞ്ചമീന ഷഷ്ടിയിലും ഗോപ് അസ്, ഗോപ അസ് എന്നിരിക്കുമ്പോ ഗോപഹ. അതോ താതോ എല്ലായിടത്തും ആകാരം ലഭിക്കുന്നു. ഗോപഹ ഗോപാഭ്യാം, ഗോപാഭ്യ ഷഷ്ടിയഗോനത്തിലും ഗോപ അസ് എന്നിരുന്നു, ആകാരം ലഭിച്ചു. ഗോപഹ ഗോപ ഓസ് എന്നിരിക്കുന്നിടത്തും ആകാരം ലഭിച്ചു. ഗോപോഹോ ഗോപ ആം, ആകാരം ലഭിച്ചു. ഗോപാം, ഗോപായി, ഗോപി, ഗോപോഹോ ഗോപാസ്. ഇവിടെ എല്ലായിടത്തും ആതോ ധാതോഹോ പ്രകാരം പ്രാതിപദികത്തിലെ ആകാരം ലഭിച്ചു. അജാതിഭക്തികളുള്ളിടത്തെല്ലാം പരത്തിലിരിക്കുന്നതിനെ കൂട്ടിച്ചേർക്കുക, ബാക്കി സന്ധ്യ കാര്യങ്ങളും വരും. ആണ് ഗോപ വിശ്വഭാഗത്ത്. അത് വരുന്ന മതീഹി, മതി ശബ്ദമാണ്, മതി ശബ്ദം. ഇതുപോലെ ധാരാളം ശബ്ദങ്ങൾ വരുന്നതിനെ ഗോപ എന്നൊക്കെ പറയുന്ന അപൂർവ ശബ്ദമാണ്. പക്ഷെ മതിശബ്ദം അങ്ങനെയല്ല, ധാരാളം മതി, ശ്രുതി, സ്മൃതി, യുക്തി, ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം ഇതുപോലെ വരുന്നു. സ്ത്രീലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് ശബ്ദങ്ങൾ വരും മതിശബ്ദം. ഒരു ശബ്ദം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്കതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ രമാശബ്ദം, ധാരാളം ശബ്ദം വരും ആകാരാന്ത ശ്രീലിംഗത്തിൽ. ഇപ്പം മതി മനു അവബോധന എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് സ്ത്രീയാം തിൻ പ്രത്യം വന്ന് മതി ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. ബുദ്ധി ജ്ഞാനം ഇതുപോലെ മതി സൂ എന്നിരിക്കുമ്പോ സൂത്രം വരും ഋത്തു വിസർഗം. നമ്മൾ പഠിച്ചിട്ടുള്ള സൂത്രങ്ങളൊന്നും വരാൻ പാടില്ല, അത് വരുമോന്നറിയാൻ വേദനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഹരിശബ്ദം, ഹരിശബ്ദത്തിൽ ഏതാ വന്നോന്ന് നോക്കണം. അവിടെ ഏതെങ്കിലും വന്നോ? പക്ഷെ ഒന്ന് വന്നു. ഏതാണ് ഹരിശബ്ദത്തിലെ സൂത്രം വന്നത്? ഗിസഞ്ഞ ഹരിശബ്ദത്തിനാണ്. അപ്പൊ അതിവിടെ വരത്തില്ലേ? എന്താണ് വൃത്തി അതിന്റെ? അത് സൂത്രം വൃത്തി. ശേഷോഘ്യസഹി ശേഷയിതി സ്പഷ്ടാർത്ഥം. ഹ്രസ്വോ യാ വിദുതോ തദന്തം ബാക്കി സഖി വർജം വിസഞ്ജസ്യാത്. ഹ്രസ്വമായ ഇകാര ഉകാരാന്തങ്ങൾ അത് സഖിശബ്ദത്തെ വിട്ടുകളയ. ഗിസഞ്ഞം, ഗിസഞ്ഞയാണ്. ഈ മതി എന്ന് പറയുന്നത് ഹ്രസ്വമായ വികാരാന്തമാണ്, അതിനെന്തുണ്ട്? ഗിസഞ്ഞയുണ്ട്. അപ്പൊ മതിക്ക് ഗിസഞ്ഞയുണ്ട്. ഗിസഞ്ഞുള്ളതുകൊണ്ട് പ്രഥമ ഏകവേനത്തിൽ എന്താ വ്യത്യാസം വരുന്നത്? എന്താ വരുന്നു? ഒരു വ്യത്യാസം വരില്ല. അതിനാണ് ഇത്രയും ആലോചിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ആലോചിച്ച ഉടൻ നിങ്ങൾ ചാടി വീഴുന്നുണ്ടോ? എനിക്ക് ആലോചിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ആലോചിക്കാം. മതി ശബ്ദത്തിൽ ഗിസഞ്ഞോണ്ടൊന്നും സംഭവിക്കുന്നില്ല. മതി മതി ഔ എന്നിരിക്കുന്നു, സു ഔ. പ്രഥമയോഹോ പൂർവസോ എന്ന ഹരിശബ്ദം ഓർത്താൽ മതി. അപ്പോ മതി മതി ജസ് ഏത് വരും? ജസിച്ച എന്താണ് വൃത്തി? എന്താണ് ജസിച്ച? ഹർസ്വസ്യ ഗുണ എന്നാണോ? ഹസ്വാന്തസ്യ അംഗസ്യ ഗുണ, ഗുണം വരും. അത്രയെങ്കിലും ഓർത്തിരുന്നാൽ മതി. മതിക്ക് ഗുണം വന്ന ഐകാരത്തിന് എന്ത് വരും? ഏവരും പരത്തിൽ അസ്തിരിക്കുന്നു. ഏതൊരു മതയ മതി മതി മതയ ശ്രുതി ശ്രുതി ശ്രുതയ സ്മൃതി സ്മൃതി സ്മൃതയ ഇങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം ഗതി ഗതി ഗതയ എല്ലാ ശബ്ദങ്ങളും ഇതുപോലെ വരും. മതി അമ്മന്നിരിക്കുമ്പോ അമ്മിപൂർവ മതിം, മതി മതി ശസ്സന്നിരിക്കുമ്പോ പ്രഥമേഹ പൂർവ സുവർണ, മതീസ് എന്നിരിക്കുമ്പോ ആ പുല്ലിംഗം അല്ലാത്തതുകൊണ്ട് തസ്മാ ഛസോ നഹ പുംസി അത് വരത്തില്ല. ഹരിശബ്ദത്തിൽ എങ്ങനെയാ വന്നത്? ഹരീൻ. പക്ഷെ ഇവിടെ എങ്ങനെ വരും? മതീഹി മതിഹി മതി മതേഹ മതിം മതി മതീഹി. എപ്പോഴും നമ്മളൊരു ശബ്ദം വരുമ്പം പഴയ ശബ്ദമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയാൽ അത് നല്ല ഉറയ്ക്കും. മതീഹി ഹരിശബ്ദം പോലെ തന്നെ, ഇവിടെ മാത്രം വ്യത്യാസമാണ്. തൃതീയ ആഗമനത്തിൽ മതി ഇട്ടാന്നിരിക്കുമ്പോൾ അവിടെ ഏതാ വന്നത്? ആംഗമനാശ്രയം. അതുകൂടെ വരുന്നില്ല. എന്തുകൊണ്ട്? അസ്ത്രീയാം. ദ്വിതീയാഭവനത്തിൽ അവിടെ പ്രത്യേകം പറഞ്ഞു എന്താണ്? തസ്മാ ചസോ നഹ പുംസി, ഇത് പുല്ലിംഗത്തിൽ മാത്രമേ വരത്തുള്ളൂ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ശ്രുതി വന്നപ്പം പറഞ്ഞു അസ്ത്രീയ, സ്ത്രീലിംഗി വരത്തില്ല എന്ന് പറഞ്ഞു. രണ്ടായാലും എന്ത് ചെയ്തു? ഇവിടെ വരുന്നില്ല. രണ്ട് സൂത്രവും രണ്ടിടത്തും പ്രവർത്തിക്കുന്നില്ല. ഉണ്ട് മത്യ, ഇവിടെ ചേർന്ന് വന്നു മത്യ, ശ്രുത്യ, ഗത്യ, യുക്തിയ എല്ലാം ഇങ്ങനെ വരും. മതിഭ്യാം മതിഭി പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത് ഒരു സൂത്രം വരുന്നുണ്ട്, തൽക്കാലം അത് മാറ്റി വെച്ചിട്ട് ഒരു രൂപം മാത്രം നമുക്ക് ശ്രദ്ധിച്ചു പോവാം. പിന്നെ അടുത്ത സൂത്രം, അടുത്ത ഏതാണ്? ചതുർത്ഥി. ചതുർത്ഥിയിൽ എന്താണ് വിശേഷത? വിസഞ്ജയുണ്ട്. വിസഞ്ജയുള്ളതുകൊണ്ട് എന്തുവരും? ഖേറിങ്ങിതി ഗുണം വന്നു, മതിക്ക് ഗുണം വന്നു. ഏ വന്നു? മതേ. ഏ സൂത്രം വരുന്നു? അയ്യാദേശം വന്നു മതയേ. ഇപ്പൊ ആ രൂപം മാത്രം ശ്രദ്ധിച്ചു പോവാ. ഗിസഞ്ഞ വന്നാൽ എങ്ങനെ രൂപം വരുന്നു? മതയേ മതിഭ്യാം മതിഭ്യാ. പഞ്ചമിയിലും ഷഷ്ടിയിലും അവിടെ ഏത് സൂത്രം വന്നു? ഗേറിങ്ങിത്തി ഗുണം വന്നു. മതേ അസന്നു വന്നു. പിന്നെ എന്തു വന്നു? മസ്യം അസോസ്റ്റ പൂർവ്വരൂപ ഏകാദേശമായി വന്നു. വിസർഗം വന്നു മതേഹേ മതിഭ്യാം മതിഭ്യാ. പിന്നെ ഷഷ്ടിയകോവനത്തിലും ഗീർങ്ങിതി ഗുണം അസിംഗസോസ്റ്റ പൂർവരൂപം മതേഹേ. ഷഷ്ടി ദിവനത്തിൽ മതി ഓസന്തിരിക്കുന്നിടത്ത് ഇക്കോവനച്ചി വന്നു മത്യോഹോ. മതി ആം നിരിക്കുന്നിടത്ത് ഹർസന്നദ്ധ്യാപം വന്നിട്ട് നാമി ദീർഘ മതീനാം. മതി നീന്നിരിക്കുന്നിടത്ത് അച്ചഗേഹേ ആയിരിക്കുന്നു പരത്തിൽ ീകരിക്കുന്നു ഔവന്നു വൃദ്ധി വന്നു മതവും മത്യോഹോ മത്യക്ഷവും. എന്നുവെച്ചാൽ ഘിസഞ്ഞുള്ളതുകൊണ്ട് ഹരിശബ്ദം പോലെ തന്നെ രൂപങ്ങൾ വരുന്നു. വ്യത്യാസം വന്നത് എവിടെയൊക്കെയാണ്? ദ്വിതീയ ബഹുവനത്തിലും തൃതീയ ബഹുവനത്തിലും സ്ത്രീലിംഗമായതുകൊണ്ട് തസ്മാ ചസോ നഹ പുംസി അംഗോന അസ്ത്രീയ രണ്ട് സൂത്രങ്ങളും പ്രവർത്തിച്ചില്ല. ഇവിടെ ഇതുകൂടാതെ രണ്ട് രൂപം കാണിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഞിത്തുകൾ പരമിരിക്കുമ്പോൾ ഏതൊക്കെയാണ് ഞിത്തുകൾ പരമിരിക്കുന്നത്? ഇത്രയും സ്ഥലത്ത് ഇവിടെ വികല്പമായിട്ട് നദീസഞ്ജ വിരിക്കും. വികല്പമായിട്ട് നദീസഞ്ജ വിരിച്ചു കഴിഞ്ഞാൽ നദീകാര്യങ്ങൾ വരും. സൂത്രം നമുക്ക് പിന്നെ നോക്കാം. നദീകാര്യം വരുമ്പോൾ രൂപം എങ്ങനെയാണെന്ന് നോക്കാം. ചതുർത്ഥിയിലും മതി ഏന്നിരിക്കുമ്പോൾ നദീകാര്യം വന്നായ സൂത്രം വരും. ആൺ നദ്യ ആടസ്യ വൃദ്ധി എന്ന് കഴിഞ്ഞാൽ ആടസ്യം എന്ന് കഴിഞ്ഞാൽ അടുത്തേ സൂത്രം വരും, ആൺ നദ്യാഹം എന്ന് കഴിഞ്ഞാൽ അടുത്തേ സൂത്രം വരും. അപ്പോ മതി ആ എ ആൺ നദ്യ വരുമ്പം മതി ആ എ, ആടസ്യ വൃദ്ധി വരുമ്പം ഐ, മതി ഐ എന്നിരിക്കുന്നിടത്ത് ഇത് കാണിച്ചു വരുമ്പം മത്യൈ മത്യൈ, മത്തിയല്ല ഇത് ശരിക്കും മത്യൈ ആണ്, മത്യൈ എന്ന് വരുന്നു. പഞ്ചമിയിലും ഷഷ്ടിയിലും നദീകാര്യം വരുമ്പോൾ എന്തുവരും? മത്തി മതി അസന്നിരിക്കുമ്പോൾ എന്തുവരും? നദീകാര്യം വരുമ്പോൾ ഏ സൂത്രം വരുന്നു? ആൺ നദ്യാഹ ആടശ. അപ്പോൾ എന്തുവരും? മതി ആ അസ്, ആ അസന്നിരിക്കുന്നിടത്ത്, ആ അസന്നിരിക്കുന്നിടത്ത് ആടസ് വരുമ്പോൾ എന്തുവരും? മതി ആസ്, മത്തി ആസിരിക്കുന്നിരിക്കുന്നിടത്ത് ഏ സൂത്രം വരും? മത്യാസന്നിരുന്ന് കഴിയുന്നിടത്ത് നിസർഗം വന്നിട്ട് മത്യാഹ, മത്യാഹ പിന്നെ മതിഭ്യാം, മത്യാഹ മതിഭ്യാം മതിഭ്യ അടുത്ത് വീണ്ടും ഷഷ്ടിയോജനത്തിനും മത്യാഹ മത്യസ് മത്യോഹോ മതി ആമെന്നിരിക്കുന്നിടത്ത് നദീസഞ്ജരുമ്പം ഹ്രസ്വം നദ്യാഭോ നൊട്ട് ഷഷ്ടി ബഹുവനത്തില് കഴിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലല്ലേ. ഷഷ്ടി ബഹുവനം കഴിഞ്ഞോ? മത്തി ആമെന്നിരിക്കുന്നിടത്ത് മത്തി ആംന്ന് ഷഷ്ടി ബഹുവനത്തിലെ സൂത്രം വരുന്നു. ഹ്രസ്വമധ്യാപം എന്നിട്ട് നാമി ദീർഘം വരുമ്പോ മതി നാം. ഇനി സപ്തമി ഏകവചനം വരുന്നു. സപ്തമി ഏകവചനം വരുമ്പോ മതി നീ എന്നിരിക്കും. ഇവിടെ ഒരു സൂത്രം കൂടെ വരും. ആ സൂത്രം വരുന്നതിന് മുമ്പ് വേറെ സൂത്രം വരണം. അതുകൊണ്ട് ഇവിടെ നദീസഞ്ജുകൊണ്ടുള്ള കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. മതി നീന്നിരിക്കുന്നു. നദീസഞ്ജുകൊണ്ട് ഏത് സൂത്രം വരും? വേരാം നദിയ നീബ്യ എന്നാ എന്താ വരുന്നത്? ആ പക്ഷെ ആ സൂത്രത്തിന് ബാധിക്കുന്ന ഒരു സൂത്രമുണ്ട്. ഏതാണോ? ഔത്ത്. ഔത്ത് എന്താ പറയുന്നത്? ഇതഹ പരസ്യ ഇങ്ങേരൌത്ത്. അതിനെ ബാധിക്കുന്ന അടുത്ത സൂത്രം വന്നിട്ട് വീണ്ടും ആമ്പിരിക്കും. ആ സൂത്രം നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ ആം തന്നെ വരും. നദ്യ നീബ്യ നീബ്യ വരുന്ന ആം തന്നെ വരും. അപ്പൊ മതി ആം പൂർവ്വത്തിൽ എന്തുവരും? നദീസഞ്ജുകൊണ്ട് ഏത് വരും? ആൺ നദ്യാഹ ആടസ്യവൃത്തി ഒന്ന്, മതി ആം എണ്ണു ഒന്ന്, മത്യാം മത്യോഹോ മതിഷു. ഇവിടെ നദീസഞ്ജ വരുന്ന സൂത്രമാണ് അടുത്ത് പറയുന്നത്. രൂപം ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ദ്വിതീയ ബഹുവനത്തിലും തൃതീയ ആഗമനത്തിലും ഹരിശബ്ദത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു. രൂപ വ്യത്യാസം വരുന്നു. മതീഹി എന്നും മത്യാന്നും വരുന്നു. ചതുർത്ഥി മുതൽ ഗിസഞ്ജയുള്ളതുകൊണ്ട് ഒരു രൂപം, നദീസഞ്ജയുള്ളതുകൊണ്ട് മറ്റൊരു രൂപം. അപ്പൊ അതിൽ നദീസഞ്ജ വിധിക്കുന്ന സൂത്രമാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഗിരി ഹ്രസ്വസ്ഥ യങ്ങുയവങ് സ്ഥാനു സ്ത്രീ ശബ്ദ ഭിന്നു നിത്യ സ്ത്രീലിംഗൗ ഈ ദൂതൗ ഹ്രസ്വച ഇവർണ ഉവർണൗ സ്ത്രീയാം വാ നദീസജ്ഞോസ്തോ നിതി. ഈ സൂത്രത്തിൽ രണ്ട് വിധിയാണ്. വൃത്തിയെ രണ്ടായി വിഭജിക്കണം. ഒന്ന് പ്രവർത്തിക്കുന്നു ഒരു സ്ഥലത്ത്, മറ്റൊന്ന് പ്രവർത്തിക്കുന്നു വേറെ സ്ഥലത്ത്. ആദ്യം പറയുന്ന എന്താണ്? യങ് വങ് സ്ഥാനോ സ്ത്രീ ശബ്ദ ഭിന്നോ നിത്യ സ്ത്രീലിംഗൗ ഈ ദൂതൗ. ഇത്രയും പേരെ ഇതിപ്പോ നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. ആവശ്യം വരുന്നിടത്ത് നോക്കാം. തൽക്കാലം ഇതങ്ങ് വിട്ടേക്ക്. എന്താണ്? യങ് വങ് സ്ഥാനോ സ്ത്രീ ശബ്ദ ഭിന്നോ നിത്യ സ്ത്രീലിംഗൗ ഈ ദൂതൗ. അതിവിടെ ആവശ്യമില്ല. ഇതാണ് ഒന്നാമത്തെ വിധി. അതാവശ്യമല്ല. രണ്ടാമത്തെ വിധി എന്താണ്? ഹ്രസ്വച്ച ഇവർണ ഉവർണോ സ്ത്രീയാം വാ നദീസജ്ഞോസ്തോ നിധി. ഇതാണ് നമുക്ക് ആവശ്യം. ബാക്കി ഇപ്പം നോക്കേണ്ട കാര്യമില്ല. ഹ്രസ്വു ഇവർണു ഉവർണു, ഹ്രസ്വമായ ഇവർണം അല്ലെങ്കിൽ ഉവർണം. ഇവിടെ ഏതാണ് ശബ്ദം? അത് ഹ്രസ്വമായ ഇവർണമുണ്ട്. അതിനെന്താ? സ്ത്രീയാം, സ്ത്രീലിംഗത്തിൽ. നിത്യസ്ത്രീലിംഗം ആവണമെന്നില്ല. സ്ത്രീലിംഗവും നിത്യസ്ത്രീലിംഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിത്യസ്ത്രീലിംഗം, നിത്യസ്ത്രീലിംഗം സ്ത്രീലിംഗത്തിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. സ്ത്രീലിംഗം എന്ന് വെറും സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിലും പ്രവർത്തിക്കാം, സ്ത്രീലിംഗത്തിലും പ്രവർത്തിക്കാം. അങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്, രണ്ടിലും പ്രവർത്തിക്കാം. മൂർത്തി, അരണി, ഒരുപാട് ശബ്ദങ്ങളുണ്ട്. പല ശബ്ദങ്ങളും സ്ത്രീലിംഗത്തിനും പ്രവർത്തിക്കാം, പുല്ലിംഗത്തിനും. അപ്പോൾ സ്ത്രീലിംഗം മാത്രമാകാം. സ്ത്രീയാമെന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം മാത്രമാകാം, സ്ത്രീലിംഗം പുല്ലിംഗം ആകാം, നിർബന്ധമല്ല, പിടിവാശിയില്ല. പക്ഷെ നിത്യസ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നിത്യസ്ത്രീലിംഗത്തിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളു. മറ്റ് പ്രയോഗം കൊണ്ട് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കാൻ പ്രയാസം. ഇന്നത് പുല്ലിംഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. ചില ശബ്ദങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ അരണി എന്ന് പറയുന്ന ശബ്ദം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും പ്രവർത്തിക്കും. അതുപോലെ അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? ഹർസ്വ ഇവർണ ഉവർണം സ്ത്രീലിംഗത്തിൽ വാ നദീസഞ്ജവും, വികല്പമായിട്ട് നദീസഞ്ജ വരുന്നു. എപ്പോ? ഞിത്ത് പരമിരിക്കുക, ഞിത്ത് പരമിരിക്കുക. അത്രയും ഭാഗം മാത്രം നമ്മളിവിടെ നോക്കിയാൽ മതി. പൂർവ്വഭാഗം വേണ്ടി വരുന്നത് ഈകാരാന്തത്തിലാണ്, ഈകാരാന്തത്തിലാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ്? ഇക്കാരാന്തമാണ്. അപ്പോൾ ഇതിലിത്രേ പറയുന്നുള്ളൂ. ഒരു ശബ്ദം സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കും, ഉദാഹരണം അതിശബ്ദം തന്നെ. അത് ഹ്രസ്വ ഇവർണമാണോ ഹ്രസ്വ ഉവർണമാണോ എന്ന് നോക്കുക, പരത്തിൽ ഞിത്താണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഇവിടെ വികല്പമായിട്ട് നദീസഞ്ജ വരും, നിത്യമല്ല. നദീസഞ്ജ വിധിക്കുന്ന സൂത്രം ഏതാണ്? യൂസ്ത്രാക്കി. അത് കഴിഞ്ഞാണ് ഈ സൂത്രം വരുന്നത്. സംശയമുണ്ടെങ്കിൽ നമ്പരൊന്ന് പരിശോധിച്ച് നോക്കുക. മടിയുണ്ടോ നോക്കാൻ? ഇത് 1, 4, 6, മറ്റത് എത്രയാണ്? 1, 4, 3. തുടർന്ന് വരുന്നേക്കും നദീസഞ്ജ വിധിക്കുന്ന സൂത്രങ്ങളാണ്. അവിടെ യൂസ്ത്രാക്കിയോ നദി എന്ന് പറയുന്നത് നിത്യമായി നദീസഞ്ജ വിധിച്ച് ഇത് വന്നിട്ട് അവിടെ പറഞ്ഞ എന്താണ്? ഈകാര ഉകാര അന്തങ്ങൾക്കാണ് വിധിച്ചത്, നിത്യസ്ത്രീലിംഗത്തിൽ. ഇത് പറഞ്ഞു അങ്ങനെയല്ല, സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ മതി. ഹ്രസ്വ വികാര ഉപകാരാന്തങ്ങൾക്ക് നദീസഞ്ജയുണ്ട്, പക്ഷെ അത് ഞിത്തിലേ ഉള്ളു, ബാക്കിയുള്ളടത്ത് ഇല്ല. അപ്പൊ നദീസഞ്ജ വന്നാൽ രണ്ട് രൂപം വരും. അതാണ് നമ്മൾ നേരത്തെ സിദ്ധിച്ചത്. എങ്ങനെ? മത്യൈ, അവിടെ അടുത്ത് കൊടുത്തിരിക്കുന്നു. മതയേ, മത്യാഹ, നദീസഞ്ജ വന്നപ്പം മതേഹേ. ഇനി സപ്തമി ഏകോപനത്തിലാണ് പ്രശ്നം. സപ്തമി ഏകോപനത്തിൽ മതി പരത്തിലെന്തിരിക്കുന്നു? നീ എന്നിരിക്കുന്നു. മതി നീ എന്നിരിക്കുമ്പോൾ ഇവിടെ നദീസഞ്ജ എന്തായാലും ഇതുപ്രകാരം മികൽപ്പായിട്ട് വരും. ഇവിടെ നദീസഞ്ജ വരുന്ന വർഷത്തിൽ, ഗിസഞ്ജ വരുന്ന വർഷത്തിൽ ഏത് സൂത്രം പ്രവർത്തിക്കും നോക്കറിയാം. അതാണ് സക്യഹി. നദീസഞ്ജമുള്ള പക്ഷത്തിൽ ഇവിടെ മതി നീന്തിരിക്കുമ്പോൾ ഞേരാം നദ്യാം നീബിഹ എന്ന് പറയുന്ന സൂത്രമുണ്ട്. അതുപ്രകാരം അമ്മരാം ഔത്ത് എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ഇതിൽ രണ്ടിൽ ഏതാണ് പരം എന്ന് നോക്കണം. ഏതാണ് പരം? ഔത്താണ് പരം. ഇപ്പം ഞേരാം നദ്യാം നീ ബിഹയെ ബാധിച്ചുകൊണ്ട് ഔത്തുകൂടെ കയറി പ്രവർത്തിക്കും. ഔത്ത് പ്രവർത്തിച്ചാൽ എന്ത് വരും? എന്താ സംഭവിക്കുന്നത്? ഔകാരം ഇറങ്ങിക്കാവ് വരും. അപ്പം അതിനെ ബാധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അപവാദമാണ് ഈ സൂത്രം. ഇതുദ്ഭ്യാം, ഇതുദ്ഭ്യാം നദീസജ്ഞകാഭ്യാം പരസ്യ ഞേരാം. ഔത്തിൽ പറഞ്ഞ് ഇതഹ പരസ്യ ഞേരൌത്ത്, ഇത്തിന്റെ പരത്തിലിരിക്കുന്ന നീക്കൗ വരുമെന്ന് പറഞ്ഞു. അവിടെ നദീസഞ്ജ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെയും വിത്തിന്റെ പരത്തിൽ എന്തിരിക്കുന്നു, അങ്ങിയിരിക്കുന്നു. ഔത്ത് വരാം. ഔത്ത് വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഔത്ത് ഏത് ശബ്ദം പഠിച്ചപ്പോഴും ഔത്ത് വന്നത് സഖിശബ്ദം, പതിശബ്ദം, പത്യവും സഖിശബ്ദം, സഖ്യവും അവിടേക്കാണ് വന്നത്. അതുപോലെ ഇവിടെയും മത്യവും എന്ന് വരും. പക്ഷെ ഇവിടെ രൂപം എങ്ങനെ വരേണ്ടത്? മത്യാം. മത്യവും എന്ന് വന്നാൽ പോരാ. മത്യാം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രപ്രകാരം അതാണ് പറഞ്ഞു. ഇതുഭ്യാം ഇകാരം അല്ലെങ്കിൽ ഉകാരം, നദീസപ്ഞകാഭ്യാം നദീസപ്ഞയുള്ള ഇകാരം അല്ലെങ്കിൽ ഉകാരത്തിന്റെ പരത്തിലിരിക്കുന്ന നീക്കെന്ത് വരും? ആം. ഫലത്തിൽ കയറാം നദ്യാം നീഭ്യാം വിധിക്കുന്ന അതേ കാര്യം തന്നെ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരാൾ കയറി വന്നുകൊണ്ടാണ് ഈ സൂത്രത്തിന്റെ ആവശ്യം വന്നത്. ആരാണത്? ഔത്ത്. പരമായോണ്ട് അത് പ്രവർത്തിക്കും. അതുകൊണ്ട് ഇതെല്ലാം അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. ഏതൊക്കെ? ഔത്ത്, അച്ചഗ്ഹേ, ദുദ്ഭ്യാം എല്ലാം. ആ ഇദുദ്ഭ്യാം അല്ല, അച്ചഗ്ഹേ, ഔത്ത്, അത് അടുത്തടുത്ത് വരും. ഇദുദ്ഭ്യാം നദീസഞ്ജാഭ്യാം പരസ്യങ്ങേരാം. ഇങ്ങനെ എന്ത് വരുന്നു? ആം വരുന്നു. അപ്പൊ എന്ത് വരുന്നു? മതി. പരത്തിലെന്തോന്നു? നദീസഞ്ജ വരുന്ന വർഷത്തിലാണ് മതി. ആംന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരും? ആണോ വരുന്ന? ഏതാ വരുന്ന? ആൺനദ്യാഹ ആടശ്ച. വീണ്ടും ആംന്ന് വരും. പിന്നെ എന്തുവരും? ഈണിച്ചി മത്യാം. അതല്ലെങ്കിൽ എങ്ങനെ വരും? ഗിസഞ്ഞുള്ളപ്പോ രൂപം എങ്ങനെ വരും? മത്തോ മത്തോ മത്യാം. അപ്പൊ ഇവിടെ ഗിത്തുകളിലെല്ലാം നദീസഞ്ജ വരുന്ന പക്ഷം ആൺനദ്യാഹ ആടശ്ച. സപ്തമി ഏകദിനത്തിൽ മാത്രം വേരാം നദ്യാം നീഭ്യതയ്ക്ക് പകരം ഇതുദ്ധ്യാം പ്രകാരം ആം വന്ന് ആൺനദ്യ ആടശ്ച വന്ന് എണ്ണു വന്ന് മത്യാം. രൂപവ്യത്യാസം വരത്തില്ല. ഗേരാം നദ്യാം നീഭ്യ വന്നാലും മത്യാം നീന്ന്. ഇതാണെങ്കിലും മത്യാം നീന്ന്. മത്യോഹോ മതിഷു. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇകാരാന്തമായി വരുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങൾ മതി, ബുദ്ധി, ഗതി പോലെയുള്ള ഈ ശബ്ദങ്ങൾക്കെല്ലാം ചതുർത്ഥി മുതൽ ഈ രണ്ട് രൂപം വരാം. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോലെ മത്യൈ മതയേ ഇങ്ങനെ മത്യാഹ മതേ ഉക്തി ഇത്യുക്തേ എന്നൊക്കെ സാറിന് എപ്പോഴും മരുന്നാണ്. കൂടുതലും വരുന്നത് പ്രയോഗത്തിൽ വരുന്നത് ഈ വിസഞ്ഞ വരുന്ന രൂപമാണ്. കാരണം ഇത് വികല്പമായിട്ട് വിധിക്കുന്നതാണെങ്കിലും വിസഞ്ഞ വരുന്ന രൂപമാണ്. ആണ് സാറിന് വരുന്നത്. അനുമിതിഹി അതുപോലെ അനുമിത്യ അനുമിതേഹേ എന്ന് വരുന്നത് ധാരാളം വരുന്ന ഒരു രൂപമാണ്, ഒരു പ്രയോഗമാണിത്. മതി മതിശബ്ദം. Yes.